സത്വചിത്താനന്ദത്തിന്റെ അനുഭവം അതെല്ലാവർക്കും ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഉള്ള ഈ അനുഭവത്തെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് എന്ത്? സാമാന്യം. സാമാന്യമായി എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പൊ സൂര്യൻ ഒരു സാമാന്യ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഉള്ള അനുഭവം. സ്വർഗം ഒരു സാമാന്യ അനുഭവമാണ്. ആണോ? എന്തുകൊണ്ട്? ചില ആൾക്കാർ പറയുന്നു അങ്ങനെ സ്വർഗം എന്നൊരു സ്ഥലമുണ്ടെന്ന്, അവിടെ പോയിട്ടുണ്ടെന്ന്. അപ്പൊ അത് സാമാന്യ അനുഭവം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതൊക്കെ സാമാന്യ അനുഭവമാണ് എന്ന് വെച്ചാൽ മനുഷ്യർക്കെല്ലാം പൊതുവായിട്ടുള്ള അനുഭവമാണ്. ഇപ്പോ മനുഷ്യർക്കെല്ലാം പൊതുവായിട്ടുള്ള അനുഭവം എന്നുള്ളതാണെങ്കിൽ സാമാന്യ അനുഭവം എന്ന് പറയും. പിന്നെ സാമാന്യ അനുഭവത്തിന് വേറൊരർത്ഥമുണ്ട്. എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ്? എന്താണ് ഒരു വസ്തുവിനെ സംബന്ധിച്ച്? ഇപ്പൊ മൊബൈൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് എനിക്കൊരു സാമാന്യ ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഉപയോഗങ്ങളും എനിക്ക് വിശേഷമായിട്ട് അറിയത്തില്ല. പൊതുവായിട്ട് എനിക്ക് അറിയാം എങ്ങനെയാണ് കാൾ അയക്കേണ്ടത്, കാൾ വന്ന് എങ്ങനെ എടുക്കണം, ഒരു മെസ്സേജ് അയക്കുന്നത് എങ്ങനെ, വാട്സപ്പ് എങ്ങനെ ഉപയോഗിക്കണം. പക്ഷെ അതിനകത്ത് ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗിക്കാനുള്ള അറിവില്ല. എന്ന് വെച്ചാൽ വിശേഷമായ ജ്ഞാനം എനിക്കില്ല. എന്നാ പൊതുജ്ഞാനമുണ്ട് ഒരു വസ്തുവിനെ സംബന്ധിച്ച്. ഇതെല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ ഉള്ളതാണ്. പുസ്തകത്തെ സംബന്ധിച്ചായാലും മേശയെ കുറിച്ചായാലും നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചായാലും എനിക്ക് നിങ്ങളെ സംബന്ധിച്ചാലും നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ചാലും സാമാന്യമായൊരു അറിവാണ്. പക്ഷെ വിശേഷമായിട്ട് അറിയുക എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ കുറിച്ച് എല്ലാം അറിയുക, അങ്ങനെ വേറെ ആർക്കും അറിയാൻ പറ്റൂ? അപ്പോ ഒരു വസ്തുവിന്റെ സാമാന്യ ജ്ഞാനം അങ്ങനെ ഉണ്ടാകും എന്ന് വെച്ചാൽ വിശേഷ ജ്ഞാനം ഉണ്ടാകാതിരിക്കാം, സാമാന്യ ജ്ഞാനം ഉണ്ടാകും. അപ്പൊ സാമാന്യ ജ്ഞാനം എന്ന് പറയുന്നിടത്ത് രണ്ട് അർത്ഥമാണ്. സാമാന്യമായ എല്ലാവർക്കും ഉള്ള ജ്ഞാനം, പിന്നെ ആ വസ്തുവിന്റെ സാമാന്യമായൊരു ജ്ഞാനം, രണ്ട് തരത്തിലാണ്. ബ്രഹ്മത്തിന്റെ സാമാന്യ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഈ രണ്ട് പറഞ്ഞതിന് ഏതാ അർത്ഥം? ഒരർത്ഥം. പിന്നെ മറ്റേ അർത്ഥം? മറ്റേ അർത്ഥം ബ്രഹ്മത്തിന് ചേരും. എന്തോ അപ്പൊ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും മനസ്സിലായില്ലെന്ന് ചുരുക്കം. ബ്രഹ്മത്തിന് രണ്ടും യോജിക്കും. ബ്രഹ്മത്തെ കുറിച്ച് എന്താണ് സാമാന്യം ഞാനുണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിവുണ്ട്. അതാണ് ഇവിടെ ഇപ്പൊ പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞില്ല. ബ്രഹ്മത്തെ കുറിച്ച് സാമാന്യമായ ജ്ഞാനം ഈ പറയുന്നത് മനസ്സിലാകും. എന്താണ് പറയുന്നത്? പിന്നെ എന്റെ അതിനപ്പുറം മനസ്സിലാക്കേണ്ടത്. പറയുന്നിടത്ത് എന്താ മനസ്സ് നിൽക്കാത്തത്? പറയുന്ന കാര്യം എന്താണെന്നുള്ള ആദ്യം മനസ്സിലാകും. ഒരു കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഇത് മനസ്സിലാകുന്നു? ഒരു കാര്യം പറയുമ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. ആ പറയുന്നത് ഇന്നലെ എന്താ പറഞ്ഞു നിർത്തിയത്? എന്തായാലും അവസാനം പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഇന്നലെ അവസാനം ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത്? അങ്ങനെ അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേട്ടറിഞ്ഞ പിന്നെ ഒന്നും അറിയാനില്ല. കേൾക്കുമ്പം ശ്രദ്ധിച്ചിരിക്കണം എന്താ പറയുന്നതെന്ന്. അപ്പൊ ചിന്തിച്ചോണ്ടല്ലേ ഇരിക്കണം. പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോ ബ്രഹ്മത്തെ കുറിച്ച് സാമാന്യ ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ കുറിച്ച് എല്ലാവർക്കും ജ്ഞാനമുണ്ട്. ജ്ഞാനികളെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് മാത്രമല്ല, പിന്നെയോ ജ്ഞാനികളല്ലാത്തവർക്കും സർവ്വ മനുഷ്യർക്കും ബ്രഹ്മത്തെ കുറിച്ച് ജ്ഞാനമുണ്ട്. അതാണ് ഈ പദ്ധതി പറയുന്നത്. അപ്പൊ സാമാന്യർക്കെല്ലാം ജ്ഞാനമുണ്ട്. സാമാന്യർ എല്ലാ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കെല്ലാം അറിവുണ്ട് ബ്രഹ്മത്തെ കുറിച്ച്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലാക്കുക. യഥാർത്ഥം കുറച്ച് അവിടെ നിന്ന് ഇവിടുന്ന് കുറെ വാക്കുകൾ കേട്ട് വെച്ചിട്ടുണ്ട്. അത് അർത്ഥം മനസ്സിലാക്കാതെ എടുത്തങ്ങ് പ്രയോഗിക്കുക. ഇവിടെ ഈ വന്നിട്ട് പോകുന്ന പാവങ്ങളുടെ അടുത്ത് അത് നടക്കും. മനസ്സിലായോ? എന്നിട്ടും ആ പറയുന്നു മനസ്സിലാക്കുന്നു. ആ എന്ന് പറഞ്ഞാ എന്താ ഇപ്പൊ പറഞ്ഞത്? ആ എന്ന് പറ. എല്ലാവരും അറിയുന്നു. ബ്രഹ്മത്തെ കുറിച്ച് അറിയാത്ത ആരും ഇല്ല. സാമാന്യർക്കെല്ലാം ഇതിനെ കുറിച്ച് അറിവുള്ളു. അതൊന്ന് ഇവിടെ പറയുന്ന ഒരു കാര്യം. ഈ പദ്ധതി പറയുന്ന കാര്യം എന്തെന്ന് ഞാൻ പറയുകയാണ്. പക്ഷെ അങ്ങനെ അറിവുള്ളപ്പോ ആ അറിവിന്റെ പ്രത്യേകത എന്താണ്? ആ എന്ന് പറ. ഇപ്പൊ അല്പം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ അല്പം ശ്രദ്ധിച്ച് നല്ല ഗുണം കാണിച്ചാൽ ഞാൻ നല്ലതെന്ന് തന്നെ പറയും. സാമാന്യമായിട്ട് അറിയുമെന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള ഒരു അറിവ് എന്ന് വേണമെങ്കിൽ പറയാം. അതേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും അറിയുന്നില്ല. എല്ലാവർക്കും ഉണ്ട് ബ്രഹ്മജ്ഞാനം. പക്ഷെ സാമാന്യജ്ഞാനം. അപ്പൊ ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള ജ്ഞാനം സംഭവിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇതെപ്പോഴും ഓർത്തു വയ്ക്കേണ്ട കാര്യം. ഏതൊക്കെ തരത്തിലുള്ള രണ്ടു തരത്തിലുള്ള ജ്ഞാനം? ഒന്ന് സാമാന്യ ജ്ഞാനം, മറ്റൊന്ന് വിശേഷജ്ഞാനം. വിശേഷമായ ജ്ഞാനം. മനസ്സിലായോ? അപ്പൊ ഈ വിശേഷജ്ഞാനം എന്തെന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്നൊന്നും അല്ല പറഞ്ഞത്. അതിനു അത് പറഞ്ഞാണ് ഇവിടെ എത്തിയത്. വിശേഷമായി അറിയുക എന്ന് പറഞ്ഞു. അത് തന്നെ എന്ന് പറഞ്ഞു എന്താണെന്ന് ഞാൻ ഇന്നലെ അല്ല അതിന് മുമ്പ് പറഞ്ഞു, തുടങ്ങിയ ദിവസം തന്നെ പറഞ്ഞു. ഇന്നലെ മുമ്പ് പറഞ്ഞു എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഒരു വാക്കെങ്കിലും മനസ്സിലുണ്ടോ? ഇതൊക്കെ 10-20 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, അതൊക്കെ ഇപ്പോഴും ചെറിയ ഓർമ്മയുണ്ട്. ഇങ്ങനെയാന്ന് പറഞ്ഞ ഓർമ്മയില്ല. നമ്മൾ എന്നും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ, ഒരേ കാര്യം എന്നും പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ, നമ്മളെ അറിവിനെ എന്ത് ചെയ്യണം? എപ്പോഴും അറിവിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അതായത് ഒരു വസ്തുവിനെ വിശേഷമായി അറിയാന്ന് വെച്ചാൽ ആ വസ്തുവിനെ എങ്ങനെയാണോ നിർവചിക്കുന്നത് ആ രൂപത്തിൽ അറിയുക. മനസ്സിലായി? ഇപ്പൊ ഈശ്വരൻ, അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ എങ്ങനെയാണോ ശാസ്ത്രങ്ങളിൽ നിർവചിച്ചിരിക്കുന്ന ആ രീതി അറിയുക. അല്ല, എന്റെ അച്ഛനാണ് ഈശ്വരൻ, അമ്മയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ ഞാനാണ്. ഈശ്വരനെ നിർവചിക്കും. അതായത് ദൈവദശകത്തിൽ പറയും ഈശ്വരൻ എന്താണ്. അങ്ങനെ അറിഞ്ഞാൽ അത് ഈശ്വരനെ കുറിച്ചുള്ള അറിവായി. ഒരു ഉദാഹരണം പറഞ്ഞു, ഈശ്വരന് ഒരുപാട് നിർവചനങ്ങളുണ്ട്, ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ആ രീതിയിൽ അറിഞ്ഞാൽ അത് ഈശ്വരന്റെ എന്ത് ജ്ഞാനമായി? വിശേഷജ്ഞാനം. അപ്പോ ഈ വിശേഷജ്ഞാനത്തിനും സാമാന്യ ജ്ഞാനത്തിനും ഒരു വലിയ വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എന്താണ് വലിയ വ്യത്യാസം? അത് തലയിൽ കയറിയിരിക്കുന്ന കാര്യങ്ങൾ, പുതുക്കിയ അറിവ്. നമ്മുടെ അറിവിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മൊബൈല് അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? മൊബൈല് കേടായി പോകും, അത് വൈറസ് കയറി നശിച്ചു. വൈറസ് കയറി നശിക്കാതിരിക്കാനാണ് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ആഴ്ചയിൽ ഒരിക്കൽ കുറഞ്ഞതെങ്കിലും അപ്ഡേറ്റ് ചെയ്യണം. ലാപ്ടോപ്പ് ആയാലും അങ്ങനെ ഇങ്ങനെ വൈറസ് കയറി ആ സാധനം ചീത്തയായിരുന്നു. അപ്പോൾ അത് ഉപയോഗിക്കണമെന്ന് താല്പര്യമുള്ളവരെന്ത് ചെയ്യണം? എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്താൽ നല്ലത്. അതിലെന്താ അപ്ഡേറ്റ് ചെയ്യേണ്ടത്? മൊബൈല് എന്താ അപ്ഡേറ്റ് ചെയ്യേണ്ടത്? എന്ത് സോഫ്റ്റ്വെയർ? ഒന്നതിന്റെ ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ ഇൻബിൽറ്റ് സോഫ്റ്റ്വെയർ അത് അപ്ഡേറ്റ് ചെയ്യണം. രണ്ടും അപ്ഡേറ്റ് ചെയ്യണം. എപ്പൊ കിട്ടുന്നോ അപ്പൊ ചെയ്യണം. അതുപോലെയാണ് നമ്മുടെ എല്ലാ അറിവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കാലം ഇങ്ങനെ മാറുന്നതനുസരിച്ച്. ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും? പഴയതായി പോവും, ഉപയോഗിക്കാൻ പറ്റത്തില്ല, വൈറസ് കയറി നശിച്ചു. ഞാൻ എന്താ ചോദിച്ചത്? ആ, അതൊക്കെ ഓർമ്മയുണ്ട്. വെരി ഗുഡ്, നല്ല കുട്ടി. കുട്ടിക്ക് ഫുൾ മാർക്കുണ്ടോ? ശ്രദ്ധിച്ചാ പറ്റും കാര്യം, ശ്രദ്ധയില്ലാത്തോണ്ടാണ്. അതായത് നമ്മുടെ സാമാന്യ ജ്ഞാനം എന്ന് പറയുന്നതിന് നിർവചനങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പൊ സൂര്യനെ നമ്മൾ അറിയുന്നു, അതിന് സൂര്യനെ നിർവചനങ്ങളൊന്നും നോക്കാൻ ആവശ്യമില്ല. സൂര്യനെ കുറിച്ചുള്ള സാമാന്യ ജ്ഞാനത്തിന് നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ കാണും. കണ്ണു തുറന്ന് കണ്ണ് കാഴ്ചയില്ലാത്തവരും പറയുന്ന സൂര്യൻ മേലുണ്ടെന്ന് അവനും അറിയാൻ പറ്റും. അപ്പോ മറ്റ് നിർവചനങ്ങൾ വ്യാഖ്യാനങ്ങൾ ഒന്നും കൂടാതെ നമുക്ക് കിട്ടുന്ന ഒരറിവ്, അതിനാണ് നമ്മൾ സാമാന്യ ജ്ഞാനമെന്ന് പറയുന്നത്. അപ്പോ വിശേഷം ഞാനെന്ന് പറഞ്ഞാലോ ആ അതിനെ കുറിച്ച് അന്വേഷിച്ച് പഠിച്ച് നിർവചിച്ച് പരീക്ഷണങ്ങൾ നടത്തി ഏതെങ്കിലും പ്രകാരത്തിൽ അതിനെ കുറിച്ച് നമ്മുടെ സാമാന്യ ജ്ഞാനത്തിന് ഉപരിയായി അറിവ് നേടിയ അത് വിശേഷം ജ്ഞാനമാകും. ഇതെല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെയാണ്. ബ്രഹ്മത്തെ സംബന്ധിച്ച് മാത്രമല്ല, അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്കിത് മൊബൈലാണെന്നറിയാം എന്ന് പറഞ്ഞാൽ ഇതൊരു സാമാന്യം ഞാൻ ഇത് ഉപയോഗിക്കാനൊന്നും എനിക്കറിയത്തില്ല, എന്തിനുള്ളതെന്നും അറിയത്തില്ല. ഒരാള് വന്ന് ഇതൊക്കെ പഠിപ്പിച്ചു തന്നാൽ ഇതിനെ കുറിച്ചുള്ള വിശേഷ ജ്ഞാനം. എല്ലാ കാര്യത്തിനും ഇങ്ങനെയാണെങ്കിൽ ബ്രഹ്മത്തെ സംബന്ധിച്ചും ഇങ്ങനെയാണ്. എന്താണ് ബ്രഹ്മത്തെ സംബന്ധിച്ചും സാമാന്യമായ ജ്ഞാനമുണ്ട്, വിശേഷമായ ജ്ഞാനമുണ്ട്. ഈ പദ്ധതി പറയുന്നത് എന്താണോ ബ്രഹ്മത്തെക്കുറിച്ചുള്ള സാമാന്യ ജ്ഞാനം സാമാന്യർക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ പദ്ധതി പറയുന്നത്. മനസ്സിലായോ? സാമാന്യർക്ക് എന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്കെല്ലാം എന്തുണ്ട്? ബ്രഹ്മജ്ഞാനമുണ്ട്. അതെങ്ങനെയുള്ള ജ്ഞാനം? സാമാന്യമായ ജ്ഞാനം. നമ്മൾ സൂര്യനെ അറിയുന്നു, പക്ഷെ ഇപ്പൊ സൂര്യനെ പഠിക്കാൻ വേണ്ടി ഒരു ഉപഗ്രഹം അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാര് പഠിക്കുമ്പം അവർക്ക് വിശേഷ ജ്ഞാനം ഉണ്ടാകും. അത് നമ്മളെ പഠിപ്പിച്ചാൽ നമുക്കും വിശേഷ ജ്ഞാനമാണ് ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഒരു സാധനം ഇത്രയേ ഉള്ളൂ സൂര്യനെ കുറിച്ചുള്ള അറിവ്. ഇതുപോലെ തന്നെയാണ് ബ്രഹ്മം. മനസ്സിലായ? ബ്രഹ്മത്തെ കുറിച്ച് സാമാന്യമായി സാമാന്യർക്ക് സാമാന്യ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് സാമാന്യ ജ്ഞാനം. അതാണ് ഈ പദ്ധതി പറയുന്നത്. ജ്ഞാനെക്കുറിച്ച് വിശേഷമായി അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതിന് അതിൻ്റെതായ വഴിയിൽ ഏതൊരു വസ്തുവിനെ സംബന്ധിച്ചും വിശേഷമായ ജ്ഞാനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുന്നു. ഹിമാലയത്തെ കുറിച്ച് ഇവിടെ ഇരുന്നാലും നമുക്കറിവുണ്ടാകും, പോണമെന്നില്ല. സാമാന്യ ജ്ഞാനം ഹിമാലയം ഒരു പർവ്വതമുണ്ട്. അസ്ഥിത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ. കാവ്യങ്ങൾ പഠിച്ചാലും മതി, കേട്ടിട്ടുണ്ടോ? കാവ്യങ്ങൾ പഠിച്ചാൽ നമുക്കറിയാം. ഇനി കൂടുതലായി ഹിമാലയത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സാമാന്യ ജ്ഞാനം മാറി വിശേഷമായ ജ്ഞാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് എത്ര കിലോമീറ്റർ നീളമുണ്ട്, വീതിയുണ്ട്, അതിന്റെ ഘടന എന്താണ്, ഇനി അതിനും അപ്പുറം പോയി നേരിട്ട് ഇവിടെ പോയി പഠനം നടത്തി കഴിഞ്ഞാൽ അതിന് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും വിശേഷം ഞാൻ കൂടിക്കൊണ്ടേയിരിക്കും. അതിന് പല വിശേഷതകളുമുണ്ട്. ഇതുപോലെയാണ് ബ്രഹ്മം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരോക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനം നമ്മൾ പറയാറുണ്ടല്ലോ, അതിനിങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. പരോക്ഷജ്ഞാനം എന്ന് വെച്ചാൽ സാമാന്യ ജ്ഞാനം, അപരോക്ഷജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ് വിശേഷം. അങ്ങനെ വേണം മനസ്സിലാക്കാൻ, അത്ര അതിനർത്ഥമുണ്ട്. ബ്രഹ്മത്തെ കുറിച്ച് ഒരാൾക്ക് പരോക്ഷം ഞാനുണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് സാമാന്യമായി അറിയുന്നു. അപരോക്ഷം ഞാനുണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, അയാൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വിശേഷമായി അതിന്റെ നിർവചനങ്ങൾക്കനുസരിച്ച് അതിനെക്കുറിച്ച് വ്യക്തമായി കൂടുതൽ അറിയുന്നു എന്നേ അതിനർത്ഥമുണ്ട്. അതാണ് ആ പൂർണമായി അറിയുക, അപരോക്ഷമായി അറിയുക, വിശേഷമായി അറിയുക എന്നൊക്കെ പറഞ്ഞ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്യന്തികമായി അതിന്റെ നിർവചനങ്ങളിലൂടെ അതിനെ മനസ്സിലാക്കുക. എങ്ങനെയാണോ ശാസ്ത്രങ്ങളിൽ അതിനെ നിർവചിച്ചിരിക്കുന്നത് അതുപോലെ അതിനെ മനസ്സിലാക്കുക. അതിനാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയുന്നത്. ബ്രഹ്മലക്ഷണം പറയും, അതാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് അതിനെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ലക്ഷണ പ്രമാണാഭ്യം വസ്തുസിദ്ധി എന്നൊക്കെ പറയുന്നതാണ്. ഞാൻ മലയാള ഭാഷയിൽ പറയുന്നൊന്നേയുള്ളൂ. അവയവങ്ങൾ ബ്രഹ്മം എന്ന് പറയുന്ന നിരവയവമാണ്, അതിന് അവയവമില്ല, അതാണ് അതിന്റെ നിർവചനം. അപ്പൊ അതിന് നിരവയവമായി അറിയുന്നു. ഇനി പറഞ്ഞതുപോലെ, ഇപ്പൊ സ്വാമി പറഞ്ഞതുപോലെ അവയവങ്ങളോടുകൂടി ചേർത്ത് അറിയണമെന്ന് വേണമെങ്കിലും പറയാം. എന്തുകൊണ്ടത്? ആ അതിന് ഉപാധി വന്നു കഴിഞ്ഞാൽ അത് അവയവങ്ങളോടുകൂടിയതായി തീരും എന്ന് പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഒന്ന് മാത്രമല്ല ശരി, ഉപാധികൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിരവയവമായിരിക്കുന്നത് തന്നെ സാവയവമാണ്. സ്വയം അങ്ങനെ ആകത്തില്ല, സ്വരൂപത്തിൽ ഒരിക്കലും അവയവം ഇല്ല. ഉപാധികളൊന്നും അതിന് അവയവം ഉണ്ടാകും. ഇതൊക്കെ അതിന്റെ നിർവചനങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്, ആ രീതിയിൽ അറിയുന്നത്. അതാണ് അതിന്റെ പൂർണമായ അറിവെന്ന് പറയുന്നത്. ഭാഗികമായ അറിവാകുമ്പോൾ അത് ശരിയാകത്തില്ല. അപ്പൊ അങ്ങനെ അറിയുമ്പോൾ അതെന്തായാലും അതിന്റെ വിശേഷമായ അറിവായി. അപ്പൊ അതിന് പിന്നെ അതിന്റെ അറിയാൻ വിട്ടുപോയ ഒരു ഭാഗവും കാണത്തില്ല. അതിന് സമ്യക് ജ്ഞാനമെന്ന് പറയും. സപരിഗര ജ്ഞാനം എന്നും പറയും. സപരികര ജ്ഞാനം ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. അതിന്റെ പരികരങ്ങളോടുകൂടി, പരിവാരങ്ങളോടുകൂടി, ചുറ്റുപാടുകളോടുകൂടി എന്തൊക്കെയാണോ അതിന് അലങ്കാരങ്ങൾ, വിശേഷണങ്ങൾ എല്ലാത്തോടും കൂടി അതിനറിയുക. സമഗ്രമായ അറിവ്, പൂർണമായ അറിവ്. അതാണ് എന്റെ വിശേഷമായ ഈ ബ്രഹ്മത്തിന്റെ സാമാന്യമായ ജ്ഞാനമുണ്ടെന്ന് ഇവിടെ പറയുന്നു. അതെന്തിനാ അങ്ങനെ പറയുന്നത്? ബ്രഹ്മത്തിന്റെ സാമാന്യം ഞാൻ എല്ലാവർക്കും ഉണ്ട്, എന്നാൽ അതിനൊരു വിശേഷമായ രൂപം ഉണ്ടെന്ന് പറയുമ്പോ ഈ സാമാന്യമായ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ട്, അത് ബ്രഹ്മത്തിന്റെ സാമാന്യമായ ജ്ഞാനമാണ്. സാമാന്യർക്കെല്ലാം ഉണ്ട് എന്ന് പറയുന്നത് എന്തിനാണ്? അതായത് ഇപ്പോഴും നമുക്ക് യാതൊരു വിശേഷമായ അറിവുമില്ല, എല്ലാ മനുഷ്യർക്കുമുള്ള അറിവേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ മനുഷ്യർക്കുമുള്ള അറിവുള്ളപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മം എന്ന് പറയുന്നത് കേവലം ഒരു ഭാവനയല്ല, അതൂഹമല്ല, അതൊരു സങ്കല്പമല്ല, ശൂന്യമല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് ബ്രഹ്മത്തിന്റെ ആദിത്യന്റെ സാമാന്യജ്ഞാനം? എങ്ങനെയാണോ എല്ലാവർക്കും ഉള്ളത്, അതുപോലെ ബ്രഹ്മത്തിന്റെ സാമാന്യജ്ഞാനം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ശൂന്യമല്ല, അത് വെറും കൽപ്പനയല്ല, ഭാവനയല്ല. ബ്രഹ്മം എന്ന് പറഞ്ഞ ആൾക്കാരെന്ത് ചെയ്യും? പുച്ഛിച്ച് തള്ളും പലരും. എന്തോന്ന് ബ്രഹ്മം? നിങ്ങളെന്തായി ബ്രഹ്മം എന്ന് പറയുന്നു? കാരണം ആ വാക്ക് കേട്ട സംസ്കൃത വാക്കാണ്, ആർക്കും പെട്ടെന്ന് അതിന്റെ അർത്ഥം പിടികിട്ടത്തില്ല. അപ്പൊ ബ്രഹ്മവിദ്യ, ബ്രഹ്മജ്ഞാനം, ബ്രഹ്മവിദ്യാലയം എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആൾക്കാർക്കൊരു പുച്ഛം. എന്തോന്ന് ബ്രഹ്മം? പണ്ട് ഒരു സിനിമാ പാട്ടുണ്ടായിരുന്നു, ആ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് സിനിമയാണെന്ന് ഓർക്കുന്നു? ഇരുട്ടിന്റെ ചാക്കില് ഇല്ലാത്ത പൂച്ചയെ തിരയുന്നൊരന്തന്റെ വ്യാമോഹം, അഹം ബ്രഹ്മാസ്മി. പാട്ടാണ്, പാടാൻ എനിക്കറിയത്തില്ല, കേട്ടിട്ടുണ്ടോ? പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പ് ഞാൻ കേട്ട പാട്ടാണ്, തിയേറ്ററിലിരുന്ന് കേട്ട ഒരു പാട്ടാണ്. അരവിന്ദന്റെ സിനിമയാണെന്നാ എന്റെ ഓർമ്മ. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ടിന്റെ ചാക്കില് ഇല്ലാത്ത പൂച്ചയെ തിരയുന്നൊരന്തന്റെ വ്യാമോഹം. ആ സീനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കുറെ ആൾക്കാർ ഒരു പ്രേതങ്ങളുടെ രൂപത്തിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത്, ഇങ്ങനൊരു പാട്ട്. അപ്പൊ അതും ഒരാള് ബ്രഹ്മത്തെ കുറിച്ച് ഒരു കവി എഴുതിയതാണ്, വയലാരായിരിക്കും വേറെ എഴുതാൻ. ഇപ്പോഴൊന്നും ആ പാട്ട് കേൾക്കാൻ ഇരുട്ടിന്റെ ചാക്കെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു ചാക്കുണ്ടോ? അതിന് ഇല്ലാത്ത പൂച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പൂച്ചയുണ്ട്. അതിനാരാണ് തിരയുന്ന അന്ധൻ? അതും എന്താണ്? ഇതെല്ലാം അയാളുടെ ഒരു വ്യാമോഹമാണ്. ഇതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല. അഹം ബ്രഹ്മം എന്ന് പറയുന്നത് അങ്ങനെ പുച്ഛിച്ച് തള്ളരുത്. പിന്നെ ബ്രഹ്മം എന്ന് കേട്ട വേറെ പ്രശ്നം, വലിയൊരു ഗുരുതരമായ പ്രശ്നം, ബ്രഹ്മം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സ് ഓർമ്മ വരുന്ന എന്താണ്? ശങ്കരാചാര്യ. എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്ന ശങ്കരാചാര്യ. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞ ശങ്കരാചാര്യ, ശങ്കരാചാര്യ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രൂരനാണ്, പഴയ എല്ലാ പീഡനങ്ങളും വരുത്തി വെച്ച ആളാണ്. സർവോപരി നമ്മുടെ ജാതിയല്ല, അതുകൊണ്ട് അതിന് അയാൾ പറഞ്ഞ ബ്രഹ്മത്തെ തള്ളിക്കളയും, അങ്ങനെ പറഞ്ഞു ബ്രഹ്മത്തെ തള്ളിക്കളയെന്ന് പറഞ്ഞു. കർമ്മത്തോട് കടുത്ത വിദ്വേഷമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മമെന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്, സാമാന്യമായ എല്ലാവരും അറിയുന്ന കാര്യമാണ്. അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ല. ബ്രഹ്മം എങ്ങനെ അറിയുന്നു? സത്തായി, ചിത്തായി, ആനന്ദമായി, ഈ മൂന്നിന്റെ അനുഭവം എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാവർക്കും ബ്രഹ്മജ്ഞാനം ഉണ്ട്. അപ്പൊ ബ്രഹ്മത്തോട്, ബ്രഹ്മം എന്ന് പറയുന്ന പദത്തിനോടൊരു വിരോധം കാണിക്കേണ്ട കാര്യമില്ല. അതാണ് ബ്രഹ്മം. ഇപ്പൊ സാമാന്യ ജ്ഞാനമുണ്ട്. പിന്നെ അറിയേണ്ടതിന്റെ വിശേഷമായി എന്താണെന്നാണ് അറിയേണ്ടത്. ഇപ്പൊ സാമാന്യ ജ്ഞാനത്തെ നേരത്തെ പറഞ്ഞു. എന്താണ് പ്രത്യേകിച്ച് അന്വേഷണവും വിചാരവും ഒന്നും കൂടാതെ അറിയുന്നതാണ് സാമാന്യ ജ്ഞാനം. ആരോടും ചോദിച്ചിട്ടും ആരിൽ നിന്നും പഠിച്ചിട്ടും അറിയുന്നതല്ല, അല്ലാതെ തന്നെ അറിയുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അറിവുണ്ട് എന്ന് വെച്ചാൽ അറിവ് അത് നമ്മുടെ ഉള്ളിലുണ്ട്. സർവത്ര സത്തയുടെ അനുഭവമുണ്ട് ഉള്ളില്. ഇതെല്ലാം അനുഭവത്തിലാണ് നിൽക്കുന്നത്, മനസ്സിലായതൊക്കെ. അല്ലെങ്കിൽ അനുഭവത്തിലെന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലെന്ന് പറയാം. മനസ്സിൽ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ മനസ്സ് തന്നെ ഈ അനുഭവങ്ങളായി നിൽക്കുന്നു. അപ്പൊ ഇതിനാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോ കേട്ട പാടെ നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് സാമാന്യ ജ്ഞാനം എന്ന് പറയുന്ന ആളുണ്ട്. കേട്ടുടനെ ആരും തള്ളികളെ കൊണ്ടാണ് ഇതിന് സാമാന്യ ജ്ഞാനം പറയുന്നത്, എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയണോ? വിശേഷമായി അന്വേഷിച്ച് കണ്ടുപിടിച്ചറിയണം. ഇപ്പൊ സാമാന്യ ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മം ഒരു ശൂന്യമല്ല, അങ്ങനെ ഒരു കാര്യമല്ല, ഇല്ലാത്തതല്ല, സ്വർഗം പോലെയല്ല. മറിച്ച് എന്താണ്, നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെയാണ്, അതിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. പക്ഷെ അത് സാമാന്യമായ അറിയുന്നത്. അതുകൊണ്ടാണ് സാമാന്യ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മം എന്ന് കേൾക്കുമ്പോൾ തള്ളിക്കളയേണ്ട കാര്യമുണ്ട്, നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോ എന്താണ്, ഒരിക്കലും അത് കേട്ട പാടെ തള്ളിക്കളയരുത്. മീനാമ്പേച്ചി എന്ന് പറയും പോലെ അല്ല. മീനാമ്പേച്ചി എന്ന് പറഞ്ഞാൽ നമുക്കത് പിടിയില്ല. ചിലരൊക്കെ പറയുന്നു കണ്ടിട്ടുണ്ട്, എന്നൊക്കെ പറയുന്നു. ഇതങ്ങനെയല്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബ്രഹ്മം. സത്യജിത്ത് ആനന്ദം എന്ന് പറഞ്ഞ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഇനാം വെച്ച് പോലെ അല്ല. അപ്പോ ബ്രഹ്മം ഒന്ന് കേട്ടപാടെ തള്ളിക്കറയാതിരിക്കാൻ, അത് ശൂന്യമല്ല, അത് കൽപ്പനയല്ല, നിർമൂഹമല്ല എന്നൊക്കെ നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് അജ്ഞാനവേളയിലും വിശേഷ ജ്ഞാനം ഇല്ലാത്തപ്പോഴും ഒരാള് ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അജ്ഞാനി എന്ന് പറഞ്ഞാൽ ഇവിടെ വിശേഷ ജ്ഞാനമില്ലാത്തവൻ. എന്നാൽ സാമാന്യ ജ്ഞാനമുള്ളവൻ അവനാണ് ഇവിടെ അജ്ഞാനി എന്ന് പറയുന്നത്. സാമാന്യ ജ്ഞാനമുണ്ട്, വിശേഷജ്ഞാനം. വിശേഷജ്ഞാനം ഉണ്ടെങ്കിൽ അയാൾ ജ്ഞാനിയായി. സാമാന്യ ജ്ഞാനം മാത്രമുണ്ടെങ്കിൽ അയാൾ അജ്ഞാനിയായി. അല്ല, അജ്ഞാനി എന്ന് വെച്ചാൽ ജ്ഞാനം ഇല്ലാത്തവനെന്നുള്ള അർത്ഥത്തിലല്ല, അറിയില്ലാത്തവനെന്നല്ല അജ്ഞാനി എന്ന് പറഞ്ഞ. പിന്നെ എന്താണോ സാമാന്യ ജ്ഞാനം ഉള്ളവൻ, എന്നാൽ വിശേഷജ്ഞാനം ഇല്ലാത്തവൻ. വിശേഷമായ അതിന്റെ ജ്ഞാനത്തിന് ഒത്തിരി പണിയുണ്ട്. അതെങ്ങനെ എങ്ങനെയൊക്കെയാണോ ഈ ശാസ്ത്രങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്ന ആ രീതിയിൽ അറിയണം. അത് അന്വേഷിച്ചേ അറിയാൻ പറ്റും. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ജ്ഞാനം വേളയിൽ എന്ന് വെച്ചാൽ അജ്ഞാനി എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന്റെ വിശേഷമായ ജ്ഞാനമില്ലാത്തവനും ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിന് എന്ത് ജ്ഞാനം എന്ന് പറയും? സാമാന്യ ജ്ഞാനം. തലതിരിച്ചേ പറയത്തോ സാമാന്യ ജ്ഞാനം. ഇനി ഇതിനെ തന്നെ വേറെ തരത്തിൽ പറയാം. സത്വചത്ത് ആനന്ദം എന്ന് പറയുന്ന നമ്മുടെ ഈ അനുഭവം, എല്ലാവർക്കും ഉള്ള അനുഭവം സാമാന്യ ജ്ഞാനം, ഇത് ബ്രഹ്മമെന്ന് പറയുന്ന ആ തത്വത്തിന്റെ സ്വാഭാവികമായ ജ്ഞാനമാണ്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയും, ഗുരു എപ്പോഴും പറയുന്ന ജ്ഞാനോ ഏകഹി നിർവാധികം സ്വാഭാവികം. സത്വചിത്ത് ആനന്ദം എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഈ അനുഭവം സ്വാഭാവിക ജ്ഞാനമാണ്. എന്തിന്റെ? ബ്രഹ്മത്തിന്റെ. ബ്രഹ്മം എങ്ങനെയുള്ള ആണ്? അത് ശരിക്കും അത് നിരുപാധികമാണ്, ഒരു ഉപാധിയില്ലാത്തതാണ്. അപ്പൊ ഉപാധിയിലൂടെ അറിയുന്നതാണ് ഈ സത്വചിത്ത് ആനന്ദം എന്നുള്ള ജ്ഞാനം. ചോദിക്കും എന്താ ഇവിടുത്തെ ഉപാധി? ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി മനസ്സ് തന്നെയാണ്. നമ്മൾ ആനന്ദം എവിടെ അറിയുന്നു? മനസ്സെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അറിയുന്നു. ഉള്ള ഉള്ളു എന്ന് പറഞ്ഞാൽ മനസ്സാണ്. അറിവ് എവിടെയാണ്? ഉള്ളിലാണ്, മനസ്സിലാണ്. ഇനി സത്ത ഉണ്മ, അത് മനസ്സുകൊണ്ടറിയുന്നു. മനസ്സുകൊണ്ടറിയുന്നു. ഇത് ഈ മൂന്നിനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. സത്ത്, ചിത്ത്, ആനന്ദം, ഈ മൂന്ന് അനുഭവങ്ങളിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? മൂന്നും ഒന്നിന്റെ തന്നെ അനുഭവമാണെങ്കിൽ അതിലൊരു വ്യത്യാസമുണ്ട്. ഈ മൂന്നെണ്ണ മൂന്ന് അനുഭവങ്ങളിൽ എന്താണ് അനുഭവം? ഇതിൽ പൊതുവായിരിക്കുന്ന ഈ എല്ലാ അനുഭവങ്ങളും മനസ്സുകൊണ്ടാണ് അറിയുന്നത്. കാരണം മനസ്സാണ് ഉപാധി. സച്ചിദാനന്ദമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ഉപാധി മനസ്സാണ്. അതുകൊണ്ട് മനസ്സിൽ ഈ അറിവുണ്ടാകും. സത്തെ അറിയുന്നതും അറിവിനെ അറിയുന്നതും ആനന്ദത്തെ അറിയുന്നതൊക്കെ മനസ്സുകൊണ്ട്. പക്ഷേ ഇതിൽ ഒന്നിനെ അറിയുന്ന, അതായത് സത്തെ അറിയുന്നതിന് അത് ബാഹ്യമായ ഉപാധികളെ, മനസ്സിന് പുറത്തുള്ള ഉപാധികളെ ആശ്രയിച്ചും അറിയാം സത്തെ. പുസ്തകം പുറത്തുള്ള ഒരു ഉപാധിയാണ്. മനസ്സിന് വിഷയമായിരിക്കുന്ന, മനസ്സിന് പുറത്തെന്ന് പറഞ്ഞാൽ മനസ്സിന് വിഷയമായിരിക്കുന്ന ഒരു ഉപാധിയാണ്. ആ ഉപാധി ആശ്രയിച്ച് സത്തെ അറിയാം. അതാണ് സത്തായ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോ സത്യ അറിയുന്നതിന് എന്താണ് ഉപാധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിന് വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ അതിന് ഉപാധിയാണ്. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ എവിടെ പോയാലും എന്തിനെ അറിയും? സത്യ അറിയും. പ്രപഞ്ചത്തിൽ എവിടെ ചെന്നാലും ഏതൊരു വസ്തുവിനും നമ്മൾ സത്യ അറിയും. സത്ത എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ, പക്ഷെ അതിന് പ്രപഞ്ചം മുഴുവൻ ഉപാധിയാണ്. അപ്പോ അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, നാമരൂപങ്ങളെല്ലാം ഉപാധിയാണ്. അപ്പൊ എല്ലാ നാമരൂപങ്ങളിലൂടെയും വെളിപ്പെടുന്ന ഒന്നാണ് സത്ത. മനസ്സിലായോ? പക്ഷെ അറിയുന്നതിന് മനസ്സ് വേണം. എന്നാൽ ജ്ഞാനവും ആനന്ദവും ഇതിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് മനസ്സെന്ന് പറയുന്ന ഒറ്റ ഉപാധി മതിയായി. മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധിയിലാണ് അതിനൊപ്പം അതിന്റെ അനുഭവം വരുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം, നമ്മുടെ ഉള്ളിലുള്ള അറിവ് മാത്രമേ നമുക്കറിയാൻ പറ്റൂ. മറ്റടുത്തൊക്കെ അറിവുണ്ട്, പക്ഷെ നമുക്കറിയാൻ പറ്റുമോ? വേറൊരാളുടെ ഉള്ളിലിരിക്കുന്ന അറിവ്, ഞാൻ എന്റെ ഉള്ളിലിരിക്കുന്ന അറിവ് പോലെ എനിക്കറിയാൻ പറ്റുമോ? ഊഹിക്കാനേ പറ്റും, അറിയാൻ പറ്റും. ആർക്കും ബുദ്ധിമാന്മാർ ഊഹിക്കും. ആനന്ദം, എന്റെ ഉള്ളിലിരിക്കുന്ന ആനന്ദത്തെ മാത്രമേ എനിക്കറിയാൻ പറ്റൂ. വേറൊരാളുടെ ഉള്ളിലിരിക്കുന്ന ഒരു ആനന്ദത്തെ എനിക്കറിയാൻ പറ്റില്ല, ഊഹിക്കാനേ പറ്റും. അപ്പൊ സ്വന്തം മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ മാത്രമേ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റൂ. ഏതൊക്കെ? ഓ, തല തിരിഞ്ഞ് ഇരിക്കുന്നു എന്ന് വെച്ചാൽ നേരെയാക്കി എടുക്കാൻ വലിയ പ്രയാസമാണ്. കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. സത്വം ആനന്ദം, അറിവും ആനന്ദവും, ഈ രണ്ട് കാര്യങ്ങളും ഒരേ ഒരു ഉപാധിയിലൂടെ നമുക്കറിയാൻ പറ്റും. ഏത് ഉപാധി? മനസ്സ്. ആരുടെ മനസ്സ്? സ്വന്തം മനസ്സ്. എന്റെ ആനന്ദം എനിക്കറിയാം, എത്ര വലുതാണ് ചെറുതാണ്, എത്ര വലിയ ആനന്ദമാണെങ്കിലും എനിക്കറിയാൻ പറ്റും, എത്ര ചെറിയ ആനന്ദമാണെങ്കിലും എനിക്കറിയാൻ പറ്റും. വേറൊരാളുടെ മനസ്സിലിരിക്കുന്നത് ഞാൻ എങ്ങനെ അറിയും? ഊഹിക്കാം. ഒരാൾ രണ്ടും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഊഹിക്കാം, ഒരാളുടെ ഉള്ളിൽ ആനന്ദമുണ്ട്. ഊഹമാണ്. അപ്പോ അല്ലാതെ ഞാൻ എന്റെ സുഖത്തെ അറിയുന്നത്, എന്റെ അറിവിനെ അറിയുന്നത് അതുകൊണ്ടാണ് അതിനെയൊക്കെ പ്രത്യക്ഷം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അതിനെയൊക്കെ അനുഭൂതി എന്ന് പറയുന്നത്. പ്രത്യക്ഷം, അനുഭൂതി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എന്റെ മനസ്സുകൊണ്ട് എന്റെ ഉള്ളിൽ എനിക്ക് മാത്രം അറിയാൻ പറ്റുന്നതിനാണ് നമ്മൾ അനുഭൂതി എന്ന് പറയുന്നത്. വേദന എന്റെ ഒരു അനുഭൂതിയാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ആ ഭയം എന്റെ ഒരു അനുഭൂതിയാണ്. അനുഭൂതി, അനുഭവം എന്നൊക്കെ പറഞ്ഞ ഒരർത്ഥം കേട്ടോ. സന്തോഷം, എല്ലാ വികാരങ്ങളും എന്റെ അനുഭൂതികളാണ്. ഈ ആനന്ദം എന്ന് പറയുന്നതിന് തന്നെയാണ് സ്നേഹം, ശാന്തി എന്നൊക്കെ പറയുന്ന ആനന്ദമാണ്. അതൊന്നും വേറെ വേറെ അല്ല. ഒരേ ഒരു വികാരം, ആനന്ദം എന്ന് പറയുന്ന ഒരു വികാരം. അപ്പോ എന്താണ്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ അറിവ്, ആനന്ദം, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേവലം അനുഭൂതിയാണ്. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കതിന് വേറൊരാളുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ, ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ, ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ മുമ്പിൽ തെളിവ് ഹാജരാക്കാൻ പറ്റത്തില്ല. പറ്റൂ? എന്റെ ഉള്ളിലുള്ള ആനന്ദത്തിന്, എന്റെ അറിവിന് എനിക്ക് തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. അത് എന്നിലിരിക്കുന്നു അത്ര. അറിവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് കുറെയൊക്കെ പറഞ്ഞ ആൾക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ്. അതൊരു ശരിയായ തെളിവല്ല. കാരണം നമ്മൾ പറയുന്നത് തന്നെ ആൾക്കാർ ഗ്രഹിക്കുക എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് പറയുന്നു, ഇതാണ് ആ സ്വാമി എടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നു ആണോ? അപ്പൊ എന്റെ അറിവ് വേറൊരാൾ ഗ്രഹിച്ചു എന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഞാൻ പറഞ്ഞാണ് അറിവിന് എനിക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. ചിലപ്പോ കുറേയെന്തെങ്കിലും ധരിച്ചെന്നിരിക്കും, ചിലപ്പോ ഒട്ടും ധരിച്ചില്ലെന്ന് വരും, ചിലപ്പോ വിപരീതമായി ധരിച്ചെന്നിരിക്കും. നിങ്ങൾ ചോദ്യം ചോദിക്കും, വേറെ എന്തെങ്കിലും പറയും. ഉറപ്പുള്ള കാര്യമുണ്ട്, ഉറപ്പായ ഒരു തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. എന്തോ ഭാഗ്യം പോലെ ഇരിക്കും, കേൾക്കുന്ന ആണ് പോലെ ഇരിക്കും. പിന്നെ വേറൊന്ന്, എന്റെ അറിവിനെ ഞാൻ ശരിയായി പ്രകാശിപ്പിക്കുന്നുണ്ടോ, അത് എനിക്ക് ഉറപ്പുള്ള കാര്യമില്ല. എന്റെ വാക്കുകളെല്ലാം അതിന് പര്യാപ്തമാണോ, എന്റെ കമ്മ്യൂണിക്കേഷൻ ശരിയായ എന്റെ അറിവിനെ ശരിക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും. അപ്പൊ പൂർണ്ണമായി അതിനൊരു തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. പിന്നെ ആനന്ദമാണെങ്കിൽ പറയാനില്ല, ഒരു തരത്തിലും വേറെ ആളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. തെളിവ് ശൂന്യമാണ്. മനസ്സിലായോ? വ്യക്തിനിഷ്ഠം എന്ന് പറയും. പക്ഷെ എന്റെ അനുഭവത്തിൽ അതുണ്ട്, വേറൊരാൾക്ക് ബോധ്യപ്പെട്ടാലും ബോധ്യപ്പെട്ടില്ലെങ്കിലും എന്റെ അറിവും എന്റെ ആനന്ദം എന്റെ ശാന്തി എന്റെ സമാധാനം എന്റെ സന്തോഷം ഇതെല്ലാം ഒന്ന് തന്നെ. എന്റെ സുഖം ഇതെല്ലാം എന്താണ്? അതൊക്കെ എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്, എനിക്ക് മാത്രം ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അതിന് അനുഭവം അനുഭൂതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ എല്ലാവർക്കും സ്വയം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അറിവും ആനന്ദവും. ഈ അറിവും ആനന്ദവും ആണ് ബ്രഹ്മം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കണം, എന്താണ് സത്ത? സത്ത എന്ന് പറയുന്നതിന് പ്രപഞ്ചം മുഴുവൻ ഉപാധിയായതുകൊണ്ട് എവിടെയും ആർക്കും അത് അനുഭവിക്കാം. അറിവും ആനന്ദവും കേവലം വ്യക്തിനിഷ്ഠമാണ്. ഓരോരോ വ്യക്തികളും അത് അവരിൽ അനുഭവിക്കുന്നു. ഇത് മൂന്നും, അറിവ് ആനന്ദം സത്ത, ഇത് മൂന്നും എന്താണ് ബ്രഹ്മമാണ് എന്നോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ബ്രഹ്മം പ്രകടമായിരിക്കുന്നതാണെന്ന് പറയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബ്രഹ്മം പ്രകടമായിരിക്കുകയാണ്. ഇങ്ങനെ എങ്ങനെ? അറിവായി ആനന്ദമായി ഉണ്മയായി ബ്രഹ്മം പ്രകടമാകും. ആർക്ക്? ആർക്ക് പ്രകടമായി? എല്ലാവർക്കും. ഇതാണ് അദ്വൈതികൾ പറയുന്നത്. അപ്പൊ ഈ പ്രകടമായിരിക്കുന്ന ഈ അറിവിനെയും ആനന്ദത്തെയും ഉണ്മയെയും അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒറിജിനൽ ബ്രഹ്മത്തെ കണ്ടെത്തും എന്നാണ് പറയുന്നത്. ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ആരെ കണ്ടെത്തും? ഒറിജിനൽ ബ്രഹ്മം. അപ്പോ ബ്രഹ്മത്തെ വിശേഷമായി അറിയൂ എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായോ? അന്വേഷിക്കുന്നവർക്ക് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞെന്തോ, ഞാനിപ്പോ പറഞ്ഞെന്തോ, ഇപ്പൊ ഞാൻ പറഞ്ഞെടുക്കോ, പറഞ്ഞെടുക്കെന്തോ, പറയുന്നിടത്ത് ശ്രദ്ധ വരുന്നില്ല. അത് വേറൊരു തരത്തിൽ വിശദീകരിച്ചു. അത് മറ്റൊരു പ്രക്രിയ, മറ്റൊരു വിശദീകരണം. നേതി നേതി എന്ന് പറയുന്നത് വേറൊരു വിശദീകരണം. ഇവിടെ ഈ പറയുന്നത് എന്താണ്? നേതി നേതി എന്ന് നിഷേധിച്ചു കഴിഞ്ഞ് പിന്നെ ശേഷിക്കുന്നതെന്ന് പറയുന്നത് വേറൊരു രീതി. ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാം, മനസ്സുകൊണ്ട് അറിയുന്നു, എല്ലാവരും അറിയുന്നു. എന്തിനാ? ബ്രഹ്മത്തെ സാമാന്യമായിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതറിയാത്ത ആരുമില്ല എന്ന് പറയുമ്പോൾ ഇതൊരു ശൂന്യമായ വസ്തുവല്ല, ഇതൊരു ഇനാം പേച്ചിയല്ല, എന്താണ് ഇത്? ഭൂതപ്രേത പിശാചുക്കൾ പോലെയോ സ്വർഗം പോലെയോ ഒന്നുമുള്ള അല്ല. എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താണ് പുസ്തകത്തിൽ ചോദിച്ചു പോകുന്നത്? ഈ പറഞ്ഞൊക്കെ അധികം ഉണ്ടാകുന്നതാണ്. അതെന്തിനാ തൊട്ടടുത്ത് ഇത് മനസ്സിലാക്കിയിട്ടില്ലേ? അടുത്തേക്ക് പോവാ. അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഈ ഇതാണ് പറയുന്നത്, മനസ്സ് ഈ കുരങ്ങൻ ചാടുന്നത് പോലെ ചാടിക്കൊണ്ടേയിരിക്കും. അതിനെ പുരടത്തിരിക്കാൻ പറ്റില്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കണം. വെറുതെ അങ്ങോട്ട് ചൊടിഞ്ഞൊടിഞ്ഞിങ്ങനെ പറന്ന് പറന്ന് നടക്കരുത്. മനസ്സിങ്ങനെ പറന്ന് പറന്ന് പോകുന്നതാണ്. അങ്ങനെ വിടരുത് മനസ്സ്. പറയുന്ന കാര്യം ഗ്രഹിച്ച് വ്യക്തമായതിന് ശേഷമേ വേറിടത്തേക്ക് പോകാവൂ. ഇത് ഇരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും പോവുക. ഈ കൊമ്പി ഇരിക്കുമ്പോൾ തന്നെ ഒരു കൈ എടുത്ത് മറ്റേ കൊമ്പി പിടിക്കുക, ഒരു കാലിടത്തും വേറെ കൊമ്പി വയ്ക്കുക. ഒരിടത്തും ഇല്ലാതെ താഴെ വീഴത്തേ ഉള്ളൂ. ഒരു കൊമ്പില് ഉറച്ച് പിടിച്ചിരിക്കുന്നു. അതാദ്യം ശീലിക്കണം, ശരിക്കും ഗ്രഹിക്കണം, ഗ്രഹണം, പിന്നെ ധാരണ. ശരിക്കും ഗ്രഹിച്ചാൽ അത് തന്നെ ധാരണ, പിന്നെ നമുക്ക് കടന്നൊക്കെ ചിന്തിക്കാം. ഇപ്പൊ നാളെ 7:30-നാണ്. ഇന്നേ പറഞ്ഞേക്കാം, നാളെ ആരും അറിയാതിരിക്കണ്ട.